ശ്രുതിരാജക്ഷതേ ച തദ്വിധഃ. ഇവിടെ പറഞ്ഞു, സ്വപ്നത്തിലെ ചില സ്വപ്ന അനുഭവങ്ങൾ സൂചകങ്ങളാണ്, ഭാവി ജാഗ്രതത്തിന്റെ സൂചകങ്ങൾ. എന്ന് വിചാരിച്ചാൽ സത്യമുണ്ട്, അതും ബാധിതമാണ്, അതുകൊണ്ട് അതും മായാമയമാണ്. സ്വപ്ന സത്യമുണ്ട്. എന്നാൽ പൂർവസൂത്രത്തിൽ സന്ധ്യ സൃഷ്ടിരാഹഹി എന്ന് പറഞ്ഞു, സന്ധ്യ സൃഷ്ടിയെ പറയുന്നു എന്ന് പറഞ്ഞു. ശ്രുതി തന്നെ സൃഷ്ടി പറയുന്നു, തത്ര രഥ രഥയോഗ അന്ധാനഹ സൃജന്തേ. ഇവിടെ ശ്രുതി അവിടെ കാണിച്ചു, അഥരഥാൻ രഥയോഗാൻ പദഹ സൃജതേ എന്ന്. അതിന് സമാധാനം പറയുകയാണ്, വിദുക്തം അഹഹീതി തദൈവം സതി ഭക്തം വ്യാഖ്യാതം. അവിടെ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, പക്ഷെ അത് ഗൗണമായി മനസ്സിലാക്കണം. ആ ശ്രുതിയും പ്രമാണമാണ്, പക്ഷെ അവിടുത്തെ അർത്ഥം ഗൗണമാണ് എന്നേ ഉള്ളൂ. അത് വിശദീകരിക്കുന്നു, യഥാ ലാംഗലം ഗവാദീൻ ഉഗ്വഹതീതി നിമിത്ര മാത്രത്വാദ് ഏവം ഉച്ചത്. അത് പ്രത്യക്ഷമേവ ലാംഗലം ഗവാദീൻ ഉദ്വഹതി. ലോകത്തിലും അങ്ങനെ സാധാരണ പ്രയോഗങ്ങളുണ്ട്. അത്തരം പ്രയോഗങ്ങളിൽ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം, മുഖ്യാർത്ഥത്തെ സ്വീകരിക്കാറില്ല. ലോകത്തിലും അത് ഉദാഹരണം കൊടുക്കുന്നു, ലാംഗലം ഗവാദീൻ ഉദ്വഹതി. ഇവിടെ ഉദ്വഹനം ചെയ്യുന്നത് ലാംഗലമാണ്. ലാംഗലം എന്ന് പറഞ്ഞാൽ കലപ്പ, നുക്കം, അങ്ങനെയാണ് ലാംഗലം എന്ന് പറയുന്നത്. ഗവാദീൻ ഉദ്വഹതി, അത് കാളയെ ചുമക്കുന്നു എന്നാ പറയുന്നു. അതങ്ങനെ കലപ്പ കാളയെ ചുമക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ എന്താണ്, കാള കലപ്പയെ ചുമക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നുഖത്തെ. പക്ഷെ ചിലപ്പോൾ കൃഷിക്കാര് ഇങ്ങനെ നിലം ഉഴുന്നത് നോക്കി നിന്നിട്ട് പറയും, അവിടെ ആ കാളയല്ല വലിക്കുന്നത്, മറിച്ച് കലപ്പയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം വലിച്ചുകൊണ്ട് പോകുന്ന എന്താണോ കാളയാണോ, പക്ഷെ അത് കണ്ടിട്ട് പറയും കാളയല്ല വലിക്കുന്നത് കലപ്പയാണെന്ന് പറയും. വാസ്തവത്തിൽ അത് മുഖ്യാർത്ഥം എടുത്താൽ ശരിയാവത്തില്ല, കാരണം കലപ്പ എന്ന് പറയുന്നത് ജഡമായ ഒരു സാധനമാണ്, ലാംഗലം. അതിന് വലിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല, കാളയ്ക്ക് കഴിയൂ. എന്നാലും അങ്ങനെ പ്രയോഗിക്കാറുണ്ട്, ഗുണപ്രയോഗം. അത് പറയുന്നതിന് കാരണം എന്താണോ, ആ അവിടെ എന്തെങ്കിലും ഒരു പ്രയോജനം കാണും. അത് എന്തെങ്കിലും ഒരു നിമിത്തം, ആ നിമിത്തത്തെ ആശ്രയിച്ചാ പറയുന്നു. ഇവിടെ പറയുന്നു ഏതൊരു നിമിത്തത്തെ ആശ്രയിച്ച് പറയുകയാണ്, കാളയല്ല വലിക്കുന്നത് കലപ്പയാണ്. അത് കലപ്പയെ സംബന്ധിച്ച് പറയുന്നത് ചിലപ്പോൾ അത് വളരെ ഭാരം കുറഞ്ഞതാണ്, അതുകൊണ്ട് കാള അത് വലിക്കുന്നത് കാള തന്നെ അറിയുന്നില്ല, നല്ല മൂർച്ചയുള്ളതാണ്, അതുകൊണ്ട് കാള അതിനെ അനായാസമായി വലിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിമിത്തങ്ങളെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും നിമിത്തം കാണുമോ അങ്ങനെ പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഉദ്വഹനം വഹിക്കുക എന്ന് പറയുന്നത് ചെയ്തിട്ടല്ല പറയുന്നു. പക്ഷെ ഭാഷ പ്രയോഗിക്കുന്നത് സർവത്ര അതിൻ്റെ വാച്യമായ അർത്ഥത്തിൽ തന്നെ ആയിരിക്കണമെന്ന് നിയമമൊന്നുമില്ല. ഭാഷ സിദ്ധമാകുന്നത് ലോകപ്രയോഗത്തിലൂടെയാണ്. ലോകത്തിൽ എങ്ങനെയാണോ ഭാഷ പ്രയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ഭാഷയുടെ അർത്ഥം ലോകത്തിൽ പ്രചാരത്തിൽ വരുന്നു. അത് മീമാംസകനും പറയും, ലോകത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വേദത്തിലും ഭാഷയെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ലോകത്തിൽ ധാരാളമുണ്ട്. കൂടുതലും ഇത്തരം ഗുണപ്രയോഗങ്ങൾ സർവ്വസാധാരണയായി ഉപയോഗിക്കാറുണ്ട്. എത്രമാത്രം മുഖ്യാർത്ഥത്തിൽ നമ്മൾ ശബ്ദങ്ങൾ പ്രയോഗിക്കുമോ അതേപോലെ തന്നെ ഗുണാർത്ഥത്തിലും നിരന്തര ശബ്ദങ്ങൾ പ്രയോഗിക്കാറുണ്ട്. നമ്മളത് മുഖ്യാർത്ഥത്തിലാണോ ഗുണാർത്ഥത്തിലാണോ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ലെന്നേ ഉള്ളൂ. എന്താണ് അതിൻ്റെ വ്യത്യാസം? ശാസ്ത്ര ചർച്ചയിൽ വരുമ്പോൾ അതൊക്കെ ചിന്തിക്കും. ശ്രുതിയിൽ നിന്ന് അർത്ഥത്തെ നിർദ്ധാരണം ചെയ്യേണ്ടി വരുമ്പോൾ അത് ചിന്തിക്കണം, എന്താ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു നിമിത്തത്തെ ആശ്രയിച്ചാണ് പറയുന്നത്. ലോകത്തിൽ യഥാ ലാംഗലം ഗവാദിൻ ഉദ്വഹദീതി നിമിത്ത മാത്രത്വാ ദൈവം ഉച്ചത്, നിമിത്ത മാത്രം കൊണ്ട് പറയുകയാണ്. ഉദ്വഹനം കർത്തൃത്വം അല്ല ലാംഗലത്തിന്, പക്ഷേ നിമിത്തത്വമുണ്ട്, ചില വിശേഷതകൾ അതിനുണ്ട്. അതിനെ ആശ്രയിച്ച് അങ്ങനെ ഭാഷ പ്രയോഗിക്കുന്നു. അത് പ്രത്യക്ഷമേവ ലാംഗലം ഗവാദി ഉദ്വഹതി പറയുന്നു. പ്രത്യക്ഷമായി നോക്കിയാൽ ഈ പറയുന്നതവിടെ കാണാൻ കഴിയത്തില്ല. കലപ്പ കാളയെ ചുമക്കുന്നതായി കാണാൻ കഴിയില്ല. തിരിച്ച് കാള കലപ്പയെ ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അനുഭവത്തിന് വിരോധമായ പ്രയോഗം. പക്ഷെ അങ്ങനെ പ്രയോഗിക്കുന്നതിന് ചില നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു. ഏവം നിമിത്തം മാത്രത്വാത് സുപ്തോ രഥാദീൻ സൃജതേ സഹി കർത്തേരി ഉച്ചതി. അതുകൊണ്ട് അവിടെ ഉപനിഷത്തിലും സുപ്തഹ സുപ്തനായിരിക്കുന്നവൻ രഥാദികളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് അവൻ കർത്താവാണെന്ന് പറയുന്നത് നിമിത്തം കൊണ്ടാണ്. നിമിത്ത മാത്രത്വാത് സുപ്തോരഥാദീൻ സൃജതേ സഹി കർത്ത ഇരിച്ച ഉച്ചതി. എന്നതോ പ്രത്യക്ഷമേവ സുപ്തോരഥാദീൻ സൃജതി എന്ന് വെച്ചാൽ ജാഗ്രതത്തിൽ എങ്ങനെയാണോ രഥകാരൻ രഥത്തെ സൃഷ്ടിക്കുന്നത് അതുപോലെ പ്രത്യക്ഷമായ വ്യാവഹാരിക യാഥാർത്ഥ്യമായ സൃഷ്ടിയെക്കുറിച്ചല്ല പറയുന്നു. ശ്രുതിയിലൂടെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നത് കൊണ്ടാണ് ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞാൽ ശ്രുതി അബദ്ധമാകത്തില്ലേ? അങ്ങനെ സംഭവിക്കുന്നില്ല. അത് പ്രത്യക്ഷമേവ സുപ്തഹ രഥാദിൻ സൃജതി, സുപ്തഹ രഥാദിൻ പ്രത്യക്ഷമേവ സൃജതി എന്ന് പറഞ്ഞു കിടക്കുന്നവൻ അങ്ങനെ രഥാദികളെ സൃഷ്ടിക്കുന്നില്ല. നിമിത്തത്വം തു അസ്യ രഥാദി പ്രതിഭാന നിമിത്ത മോദത്രാസാദി ദർശനാ തത് നിമിത്തഭൂതയോ സുഹൃത ദുഷ്കൃതയോ കർത്തൃത്വേന വക്തവ്യം. ഇവിടെ പറയുന്നത് സ്വപ്ന സൃഷ്ടാവ് ആയിരിക്കുന്ന ആ പ്രാജ്ഞൻ, ആ പ്രാജ്ഞന് കർത്തൃത്വം വരുന്നത് പൂർവജാഗ്രത്തിലെ എന്ന് വെച്ചാൽ തൊട്ടുപൂർവത്തിലല്ല, പൂർവപൂർവ ജാഗ്രത്തുകളിലെ ആ കർമ്മ അനുഷ്ഠാനത്തിൽ നിന്നുണ്ടായ സംസ്കാര നിമിത്തമായിട്ടാണ് സ്വപ്നത്തിൽ ആ സൃഷ്ടി സംഭവിക്കുന്നത്. ധർമാധർമ്മങ്ങൾ നിമിത്തമായിട്ടാണ്. അപ്പോൾ സ്വപ്നത്തിന് ബന്ധം ഭാവിയോടല്ല, പൂർവ ജാഗ്രതയോടാണ്. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് സ്വപ്നം കണ്ടവൻ അതിനെ ഭാവിയോട് ബന്ധിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. സ്വപ്നത്തിൽ എന്താണോ സംഭവിച്ചത് അതിതാ ഇവിടെ ജാഗ്രത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇത് കേവലം തൻ്റെ മനസ്സുകൊണ്ടൊരു ബന്ധത്തെ ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ ഒരു ബന്ധവുമില്ല. പക്ഷെ ബന്ധമുണ്ട് സ്വപ്നത്തിൽ, പൂർവ്വജാഗ്രതകളുമായിട്ട് അവിടെ ചെന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടായ പുണ്യാവപുണ്യങ്ങളുമായി ബന്ധമുണ്ട്. അത് ഭാഷകാരൻ അംഗീകരിക്കുന്നു. ആ ചിലടത്ത് പുണ്യാവപുണ്യങ്ങളെന്ന് പറയും, ചിലടത്ത് വാസന എന്ന് പറയും, ചിലടത്ത് സംസ്കാരം എന്ന് പറയും, എല്ലാം പറയും. അതാണ് നിമിത്തം. നിമിത്തത്വം തസ്യ ആ പ്രാജ്ഞൻ നിമിത്തത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? രഥാദി പ്രതിഭാന നിമിത്ത മോദത്രാസാദി ദർശന രഥാദികളെ പൊതുവെ പറയും. അത് ഇനി അത് പറയാം. അത് പ്രാജ്ഞൻ തന്നെ. പ്രാജ്ഞൻ എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥത്തിലടങ്ങും. അതിനി വരുമ്പോൾ വിശദീകരിക്കും. ഇവിടെ ഒരാളെ ഉള്ളൂ പ്രാജ്ഞൻ. തേജസ്സൻ, വിശ്വൻ, പ്രാജ്ഞൻ അങ്ങനെയുള്ള വിഭാഗങ്ങളൊന്നുമില്ല. ഒരാൾ പ്രാജ്ഞൻ ആണ് പറഞ്ഞാൽ അതൊന്നും ആദ്യമേ പഠിക്കരുതെന്ന്. അപ്പൊ പഠിച്ചുകൊണ്ടല്ലേ ഇപ്പൊ സംശയമൊന്നും. അത് പഠിക്കാതിരുന്നെങ്കിൽ അത് ഈ സംശയം വരുമായിരുന്നു. പറയുന്നു എന്താണ്? രഥാദി പ്രതിഭാന നിമിത്തം. രഥാദി പ്രതിഭാനം, പ്രതിഭ ജ്ഞാനം, ഇവിടെ രഥാദികളെ കാണുന്നു. അത് നിമിത്തമായി മോദത്രാസ്, രഥത്തെ കണ്ടാൽ സന്തോഷം വരും, പുലിയെ കണ്ടാൽ ത്രാസം ഭയം വരും. തന്നിമിത്ത മോദത്രാസാദി ദർശ പ്രതിഭാന നിമിത്ത മോദത്രാസാദി ദർശനാ. അത് കാണുന്നുണ്ട് അവിടെ. രഥാദി ജ്ഞാനം കൊണ്ടുവരുന്ന മോദവും ത്രാസവും എല്ലാം അവിടെ കാണുന്നുണ്ട്. ഇവിടെ സ്വപ്നത്തിൽ പ്രാജ്ഞന തന്നിമിത്ത ഭൂതയോഹോ സുഖം. അപ്പോ ഭയം ഉണ്ടാവണമെങ്കിൽ അതിനൊരു നിമിത്തം വേണം. ആ നിമിത്തമാണ് ദുഷ്കൃതം. മോദം വേണമെങ്കിൽ അവിടെ ഒരു നിമിത്തം വേണം. അതാണ് പുണ്യം. അതാണ് നിമിത്ത ഭൂതയോഹോ സുഹൃത ദുഷ്കൃതയോഹോ കർത്തൃത്വേന പൂർവ്വത്തോടെ അന്വേഷിക്കണ നിമിത്തത്വം. അതിൻ്റെ എല്ലാം കർത്താവാണ് ആ പ്രാജ്ഞം. അവിടെ സ്വപ്നത്തെ കണ്ട് സന്തോഷിക്കുകയും ഭയക്കുകയും ചെയ്യുന്നു. അവൻ പുണ്യപാപങ്ങളുടെ കർത്താവാണ്. അവൻ അവിടെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, മുമ്പ് ചെയ്തു. അപ്പൊ പൂർവത്തിൽ ചെയ്ത പുണ്യപാപങ്ങൾ അതിന്റെ ഫലമായിട്ടാണ് സ്വപ്നത്തിൽ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അതാണ് പറയുന്നത്, പൂർവ സംസ്കാരമാണ് സ്വപ്നത്തിന് എല്ലാ അർത്ഥത്തിലും കാരണമായിരിക്കുന്നത്. പക്ഷെ അത് അവിടുത്തെ കാലദേശങ്ങൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് അത് അവ്യവസ്ഥിതമായിരിക്കുന്നു. അത് മാത്രമല്ല, സ്വപ്നത്തെ ഇവിടെ ഇത്രയും വിശദമായി ചർച്ച ചെയ്ത് എന്തിന് പറയുന്നു? അപ്പിച്ച ജാഗ്രത വിഷയത്തെ സംയോഗ ആദിത്യാദി ജ്യോതിർ വേദികരാജ് ആത്മനഃ സ്വയം ജ്യോതിഷ്ഠും ദുർവിവേചനം ഇതി തദ്വിവേചനായ സ്വപ്നപന്യസ്ഥ. ഈ പ്രാജ്ഞൻ അവിടെ സ്വയം ജ്യോതിസ്സാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജാഗ്രത്തിൽ അത് വിവേചിച്ചറിയാൻ വലിയ പ്രയാസം. ജാഗ്രത്തിൽ സ്വയം പ്രകാശമായ അറിവ് എന്ന് പറഞ്ഞാൽ അത് ബോധിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ജാഗ്രത്തിൽ അവൻ ബോധത്തോടുകൂടി ഇരിക്കുന്നതിന് ഒരുപാട് നിമിത്തങ്ങളുണ്ട്. ആ നിമിത്തങ്ങളെല്ലാം അവൻ സത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊന്നിനെയും അപേക്ഷിക്കാത്ത ഒരു സ്വയം ജ്യോതിസ്സാണ് താനെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സ്വീകരിക്കാൻ പറ്റും? സ്വയം ജ്യോതിസ്സായിരിക്കുന്ന താൻ, സ്വയം പ്രകാശിക്കുന്ന താനാണ് ഈ വസ്തുവിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഉടൻ ചോദിക്കും, അങ്ങനെ സ്വയം ജ്യോതിസ്സാണ് താനെങ്കിൽ എനിക്ക് കാണുന്നതിന് എന്തിനാ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം? ജ്യോതിസ്സിനം കണ്ടാൽ പോരെ ചോദിക്കും ഒരാള്. കുറച്ചുകൂടി പഠിപ്പുള്ള ആളാണെങ്കിൽ ചോദിക്കും, അങ്ങനെ ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതാണെങ്കിൽ പിന്നെ ഈ ബ്രെയിനിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ഇതിലെങ്ങും തൊടാതെ അങ്ങ് പ്രകാശിച്ചാൽ പോരെ? ഇത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങളെയൊക്കെ എന്തിനെ ആശ്രയിക്കണം? എത്ര പഠിച്ചാലും പൂർണ്ണമാകാത്ത സങ്കീർണതകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം ഇതിനെല്ലാം ആശ്രയിച്ചാണ് ഈ ബോധം നിലനിൽക്കുന്നത്. അപ്പം ഇവിടെ എങ്ങനെ സ്വയം പ്രകാശത്തെ ശ്രദ്ധിക്കും? ഇത് ബാഹ്യമായിട്ടാണെങ്കിലും ശരി, ആന്തരികമായിട്ടാണ് ശരി, അതിന് ജാഗ്രത വ്യവഹാരത്തിൽ ഭൗതികമായി വ്യാഖ്യാനിക്കുക എളുപ്പമുള്ള കാര്യമുണ്ട്. ഇവിടെ എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്? അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഭൗതിക ജാഗ്രത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി വ്യാഖ്യാനിക്കും. ഭൗതികമായി വ്യാഖ്യാനിക്കുന്നതോറും അത് കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാവും. കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാകുമ്പോൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാകും. അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്ത രീതിയിലേക്ക് പോകും. അങ്ങനെ പോകും. അപ്പം പിന്നെ ഇതെങ്ങനെ ജാഗ്രത്തിൽ ഭൗതികമായി വ്യാഖ്യാനിച്ച് ഇതിനെ സമർത്ഥിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആത്മവിചാരം ചെയ്യുന്നത്. അപ്പോൾ ആത്മവിചാരം എന്ന് പറയുമ്പോൾ മുഖ്യമായും തൻ്റെ ആന്തരികമായ അനുഭവത്തെ ആശ്രയിച്ചുള്ള വിചാരമാണ്. ആ വിചാരം എന്ന് പറയുമ്പോൾ യുക്തിയെ ആശ്രയിച്ചാലേ വിചാരം എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ വരുമ്പോൾ സ്വ അനുഭവങ്ങളെ മുൻനിർത്തിയാണ് വിചാരം. അതുകൊണ്ടാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഈ അനുഭവങ്ങളെ മുൻനിർത്തി ആത്മവിചാരം ചെയ്യുന്നത്. കേവല അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്, മതാന്തരീയമായ അനുഭവത്തെ ആശ്രയിച്ചിട്ട്. ഒരിക്കലും ഇതൊരു ഭൗതികമായ പഠനം അല്ല. ഒരാള് ഇത്തരമൊരു ആധ്യാത്മികമായ വിചാരത്തിലൂടെ ഇങ്ങനൊരു തത്വത്തെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ആത്മവിചാരം ചെയ്യാം. പക്ഷെ ആത്മവിചാരത്തിലൂടെ ഇങ്ങനെ ഒരു ഇതൊരു പരമാർത്ഥമാണ്, തത്വമാണ് എന്ന് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ ആത്മവിചാരം എന്ന് പറയുന്ന ഒരു വളരെ പ്രാചീനമായ പദ്ധതിയാണ്. അപ്പോൾ അതിലൂടെ തീരുമാനിച്ചാൽ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റും. കാരണം പഠനം, അന്വേഷണം, മനനമൊക്കെ ഇന്ന് ഭൗതികമായി ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ്. ഇതിനൊരു അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ ഭൗതികമായി ആത്മാവിനെ കണ്ടെത്തണം എന്നാണ്. ഭൗതികമായ പഠനങ്ങളിലൊന്നും ആരും നിശ്ചിതമായിട്ട് ഇതാണ് ആത്മാവ് അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. ആധ്യാത്മിക ആത്മീയവാദികളാണ് പറയുന്ന ആത്മാവിനെ കുറിച്ച്. ഭൗതികവാദികൾ അല്ല അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഇന്നത്തെ ഭൗതിക ലോകത്തിൽ ഭൗതികമായി ഉള്ള പഠനങ്ങൾ നിരീക്ഷണങ്ങൾ ഒന്നും തള്ളിക്കളയാനും പറ്റത്തില്ല. കാരണം അത് ആധുനികമായ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതും മനുഷ്യൻ്റെ അന്വേഷണമാണ്, പഠനങ്ങളാണ്, അത് അസംബന്ധമെന്ന് പറയാൻ പറ്റുന്നു. ഈ പറയുന്ന രീതി എന്ന് പറയുന്നതോ പ്രാചീനമാണ്, ഒരു പഴഞ്ചൻ സാധനമാണ്. എന്നുവെച്ചാൽ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയവർക്ക് അതിലൂടെ ഇത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്വാമിമാരൊക്കെ ഇത് വ്യാഖ്യാനിക്കുന്നത്. ആറ്റമാണ്, സബ് ആറ്റമിക് പാർട്ടിക്കിളാണ്, ക്വാണ്ടമാണ്, കോർക്കാണ്, എന്തൊക്കെയോ പറയും. ഒരു ഭാഷയൊന്നും മനസ്സിലാകത്തില്ല. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പോകുന്നു. അത് വ്യാഖ്യാനിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആത്മാവ് ശരിയാണോ എന്ന് ഇവർക്ക് തന്നെ വിശ്വാസമില്ല, ഉത്തമ ബോധ്യമില്ല. ഇനി നമ്മളുടെ വിശ്വാസവും നമ്മുടെ ഈ ഭാവനകളും ഒക്കെ അബദ്ധമായി പോകും എന്നുള്ള ആശങ്കകളുണ്ട്. അപ്പൊ സ്വയം സമാധാനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആറ്റം ആറ്റം എന്നെല്ലാം പറയുന്നത്. ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഇവരെ സംബന്ധിച്ച് രണ്ടു കാര്യത്തിനും വലിയ പിടിപാടില്ല. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. ഈ പറയുന്ന ഇത് ഈ അറിവ് എന്ന് പറയുന്നത് വളരെ പ്രാചീനമാണ്. ഇന്നത്തെ ഈ ഭൗതികമായ ശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ഒരു കാര്യമാണ്. ഇന്നത്തെ ശാസ്ത്രം പഠിക്കുന്നവരാരും അവിടെയൊന്നും ഇതിനെക്കുറിച്ച് പഠിക്കുന്നുമില്ല. അവിടെയെങ്കിലും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അത് കുറച്ച് ചില ആൾക്കാരൊക്കെ കുറെയൊക്കെ ഒരു പരിധിവരെയൊക്കെ അത് വിജയിക്കുന്നുണ്ട്. ഒരു പരിധിവരെ വിജയിച്ചെന്ന് വെച്ചാൽ ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. ചിലർ ശാസ്ത്ര സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അംഗീകാരം കിട്ടിയില്ലെങ്കിലും ചിലരൊക്കെ പറയുന്നുണ്ട്. അല്ല, അവരും അവരുടേതായ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആത്മാവ്, ആത്മാവിൻ്റെ അസ്തിത്വം, അത് ഭൗതികമായും പിന്നെ ആത്മാവിനെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ അത്രയും വ്യക്തമായിരിക്കണമെന്നില്ല. പക്ഷെ ഭൗതികമായി നല്ല ധാരണയുള്ള ആൾക്കാർ അല്ല അത് തന്നെ. എന്നാലും ഭൗതികമായി അത് ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലും അതിനെ മനസ്സിലാക്കാം എന്ന് പറയുന്നവരുണ്ട് ഇന്ന് ലോകത്ത്, ചെറിയൊരു ഭാഗം. അപ്പൊ ലോകപ്രസിദ്ധരായ പലരും അത് നിഷേധിക്കും, അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറയും. അപ്പോൾ ജനം ശ്രദ്ധിക്കുന്ന പ്രസിദ്ധരായ ആൾക്കാർ പറയുന്നതാണ്, അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശ്വാസം എന്നുള്ള ഭാഗം വിട്ടു കഴിഞ്ഞു. വിശ്വാസം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നാൽ അവിടെ പാമരനും പണ്ഡിതനും ശാസ്ത്രജ്ഞനും ശാസ്ത്രമില്ലാത്തവനും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഒരാൾക്ക് വിശ്വസിക്കാൻ ആത്മാവുണ്ടെന്ന്, ശാസ്ത്രീയമായോ ഭൗതികമായോ പ്രാചീനമായോ അറിവ് അതുമായിട്ട് ബന്ധമില്ല, അത് കേവലം വിശ്വാസത്തെ ആശ്രയിച്ച്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഭൗതികമായ രംഗത്ത്, ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചിലരൊക്കെ അത് അംഗീകരിക്കുന്നു. അവർ പറയുന്നു അത് ഭൗതികമായും ഇത് അംഗീകരിക്കാം, ശരീരവ്യതിരിക്തമായ ആത്മാവിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ആത്മീയത ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ വലിയൊരു ഭാഗം അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഭൗതികമായി ചിന്തിക്കുന്നവർ പറയുന്നു ഇത് ശാസ്ത്രം ഇത് കണ്ടെത്തിയിട്ടില്ല. ചിലർക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്, ഇത്രയും പുരോഗതി പ്രാപിച്ച ശാസ്ത്രം ഇത് കണ്ടെത്തിയിട്ടില്ല, നിങ്ങൾ പറയുന്ന വളരെ പ്രാചീനമായൊരു വിദ്യയാണ്, എത്ര 10,000 or 2,000 ഒക്കെ വർഷം മുമ്പുള്ള ഈ 2,000 വർഷം മുമ്പെന്നുള്ള മനുഷ്യന്റെ ചിന്ത, അതിനുശേഷം മനുഷ്യൻ ചിന്തിച്ചില്ലേ? എത്ര 1,000-ക്കണക്കിന് വർഷം മനുഷ്യൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചെത്തി നിൽക്കുന്നതാണ് ഇന്നത്തെ ആധുനിക ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. അവിടെ ഇത് പരാമർശിക്കുന്നില്ലല്ലോ. പിന്നെ ഇതെന്നാ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത്? പണ്ടേതോ ഒരു കാലത്ത്. ഇത് വിശ്വാസികളെ കുറിച്ചല്ല പറയുന്നു, ചിന്തകന്മാരെ കുറിച്ച്. വിശ്വാസികളെ സംബന്ധിച്ച് പല വ്യത്യാസമൊന്നുമില്ല. അവർക്ക് ആത്മാവ് ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിച്ചോ വിശ്വസിച്ചു, ഓരോരുത്തരുടെ ശ്രദ്ധ. അവിടെ പിന്നെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും അവകാശമില്ല. നിങ്ങളിതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ് ചോദ്യം വരുന്നത്. ഇതെന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് അതിന് കൈയെടുത്ത അവകാശമൊന്നുമില്ല. എല്ലാവരുടെയും വിശ്വാസം അവരവരുടെ സ്വന്തം. പക്ഷെ നിങ്ങളിത് വ്യാഖ്യാനിക്കുകയാണ്. ആത്മാവിനെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ചോദ്യം വരും, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിന് വ്യാഖ്യാനിക്കുന്നു? ആധുനിക ഭൗതികത്തിന്റെ വെളിച്ചത്തിലാണോ, അതോ 2,000 മുമ്പ് ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ? അപ്പോൾ അതിനുശേഷം ഇത്രയും കാലമുള്ള മനുഷ്യന്റെ ചിന്തയ്ക്ക് നിങ്ങൾ എന്താ വില കൽപ്പിക്കുന്നു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സമാധാനം? അത് തന്നെ ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ഞാനെന്താ പറഞ്ഞത്? നമ്മളെല്ലാം ഇന്ന് വരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാചീനമായ അറിവാണെന്നോ, അത് ശങ്കരാചാര്യർ പിന്തുടർന്നോ രാമാനുജൻ പിന്തുടർന്നോ എന്നുള്ള അല്ല. ഈ അറിവെന്ന് പറയുന്നത് എന്താ? ഇത് മനുഷ്യന് ശരിയായ ബുദ്ധിവികാസമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ അറിവ്. നമ്മളതല്ലേ പറയുന്നത് ഇത് സമ്പ്രദായമാണ് പരമ്പരയാണ് എന്നാണ് പറയുന്നത്. ഇത് പ്രാചീനമായ ഒരു അറിവെന്നാണ്. മനുഷ്യന്റെ അറിവെന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് മനുഷ്യന് അറിവുണ്ടായി. നിങ്ങളുടെ ഈ പ്രാചീനമായ അറിവിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അന്നും ബ്രഹ്മം തന്നെ, ഇന്നും ബ്രഹ്മം തന്നെ. അല്ല, അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, അതാ പറഞ്ഞത്. നമ്മളിതൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴാണ്. അഗ്നിക്ക് ചൂടെന്നുള്ളതിന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അതാ പറഞ്ഞത്, ഇത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെയാണ് ചോദ്യം വരുന്നത്. അവർ പറയുന്നത് ശരിയാണ്, ഭൗതികമായ വിഷയം മാറിക്കൊണ്ടിരിക്കും. അപ്പോ അന്നത്തെ ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണ്. ഇന്ന് ഒരുപാട് അറിവ് ഉണ്ടായി. അത് തന്നെ, ഇത് പരമാർത്ഥ തത്വം എന്ന് ആര് പറഞ്ഞു? ശരി, ഇന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങളുടെ അനുഭവം ഞങ്ങളുടെ യുക്തിയാണെന്ന്. 10-2000 വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞത് ഇന്ന് നിങ്ങൾ പറയുന്നു. ഈ പറയുന്ന കാര്യം, മനുഷ്യൻ ഇത്രയും വിജ്ഞാനത്തെ സമ്പാദിച്ചിരിക്കുന്നു തലമുറകൾ തലമുറകളായി. ഈ വിജ്ഞാനത്തിൽ ഇതിനെ സാധൂകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നു. അതിപ്പോ ഇത്രയേ ഉള്ളൂ. എന്താണ് സമുദ്രവും ഹിമാലയവും ഒക്കെ അന്നും ഇന്നും ഒരുപോലെ തന്നെ? ഇത് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനെ സംബന്ധിച്ചുള്ള പഠനം, ഇതിൽ നിന്ന് നേടുന്ന അറിവ്, ഈ അറിവിൽ സമുദ്രവും ഇല്ല. വസ്തുതാപരമായി എങ്ങനെ? അതെല്ലാം ഒന്ന് തന്നെ. പക്ഷെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് മാറ്റം വരുന്നത്. അതിൽ നിന്ന് നേടുന്ന അറിവ്, ഭൂമി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമി, ആകാശം, ജലം, വായു, അത് സൃഷ്ടിയുടെ ആരംഭം പോലെ അത് തന്നെ. ഭൂമി ഭൂമി തന്നെ, ആകാശം ആകാശം തന്നെ. പക്ഷേ അതിനെക്കുറിച്ച് മനുഷ്യൻ പഠിച്ച് നേടുന്ന അറിവിലെ വ്യത്യാസം വരുന്നു. അവിടെ അവന്റെ കണ്ടെത്തലുകൾക്കാണ് മാറ്റം വരുന്നത്. ഈ തത്വം നേരത്തെ പറഞ്ഞ പോലെ അഗ്നി അന്നും ഇന്നും ചൂട് തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ പറയുന്നതൊക്കെ പഴഞ്ചൻ അറിവല്ലേ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നുണ്ടായ അറിവ് മനുഷ്യൻ എന്താ 2000 വർഷത്തിന് മുമ്പ് ചിന്ത നിർത്തിയോ? ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ? അത് കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് ഇതുവരെ എത്തി. ഇന്ന് നേടുന്ന ഈ അറിവ്, ഇന്ന് മനുഷ്യനെത്തിയിരിക്കുന്ന അറിവും, എന്നുവെച്ചാൽ മനുഷ്യന്റെ അറിവ് മാറിക്കൊണ്ടേയിരുന്നു. അന്നും അവൻ കണ്ടത് ഹിമാലയത്തെ തന്നെ, ഇന്നും കണ്ടത്. പക്ഷേ അവന്റെ അറിവ് മാറിക്കൊണ്ടേയിരുന്നു. അവൻ അതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തി, ഒരുപാട് അറിവ് നേടി. നിങ്ങളീ പറയുന്ന എന്ത് സാധനമാണ്? അതിലെന്താ നിങ്ങൾ നേടിയത്? അപ്പം മനുഷ്യന്റെ ഈ ചിന്താപരമായി വന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ നിങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് മാറ്റം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ, ഇത്രയും കാലത്തെ മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് നേടിയ അറിവ് നമ്മൾ അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ മുട്ടാത്തർക്കാകത്തേ ഉള്ളൂ. ഏത്? അത് ശരി, അത് ഇതിന് പറയുന്ന സമാധാനം. അത് അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ ഈ ചോദ്യം ചോദിക്കും. രണ്ട് വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നത് മനുഷ്യന്റെ അറിവിനെ സംബന്ധിച്ചാണ്. നിങ്ങൾ ഏത് വഴിക്ക് അറിഞ്ഞാലും ശരി, നിങ്ങൾ അറിഞ്ഞത് ഒന്ന് തന്നെ. നിങ്ങൾക്ക് പണ്ടത്തെ അറിവിൽ നിന്ന് ഒന്നും കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. വഴിയായിക്കോട്ടെ, ഈ പറയുന്നതെല്ലാം ആ 2000 വർഷത്തിന് മുമ്പുള്ള അറിവാ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ആ അറിവ് തന്നെ ഉണ്ടൊരു മാറ്റമില്ലാതെ. മനുഷ്യന്റെ ചിന്ത, ബുദ്ധി, ഇതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ മനുഷ്യന്റെ അറിവ്. അത് നിങ്ങൾക്ക് ഞാൻ അത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? അംഗീകരിച്ചേ പറ്റൂ. മനുഷ്യന് ചിന്തയ്ക്ക് മാറ്റമുണ്ടായെന്നും അറിവ് സമ്പാദിച്ചെന്നും. കാരണം അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ അറിവിന്റെ ഗുണഭോക്താക്കളാണ്. അപ്പം അത് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ അറിവ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോക്കറ്റ് കിടക്കുന്ന സാധനം എന്താണ്? സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു. ഇത് ഞാൻ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു വെറുതെ ഒരു മുട്ടാത്തർക്കം തന്നെ ഉള്ളു. അതാ പറയുന്നു, ബാഹ്യമായ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്ന യാന്ത്രികമായ അറിവിന് 2000 വർഷം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായി? മനുഷ്യന് ഇത്രയും കാലം ചിന്തിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? അന്നും ബ്രഹ്മം ഇന്നും ബ്രഹ്മം. അല്ല, ഈ അന്വേഷിക്കാൻ തയ്യാറായാലും ഇത് അവിടെ നിൽക്കത്തുള്ളൂ. ശ്രുതി പറഞ്ഞല്ലേ ഇപ്പോഴും നിങ്ങൾ പറയുന്നത്. ആരൊക്കെ അന്വേഷിച്ചാലും അതൊന്നും മുമ്പോട്ട് പോകാൻ പറ്റുമോ? അതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശ്രുതി പ്രമാണം അല്ലാതായി തീരും, ഇത് സമ്പ്രദായം അല്ലാതായി തീരും, ഇത് ആത്മവിദ്യ അല്ലാതായി തീരും. കാര്യം മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞാൽ അത് പ്രയോജനമുണ്ട്. വെറുതെ പറഞ്ഞ സമയം കളയാമെന്നേ ഉള്ളൂ. എനിക്ക് കേൾക്കേണ്ടത് ഇതിന്റെ സമാധാനമാണ് എന്തുണ്ടെന്ന്. സമാധാനം ഇല്ലെന്നാണ്. ശരി, സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഇല്ലെന്ന് സമാധാനിക്കാം. പക്ഷെ നമുക്കിത് ഒരിടത്തും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ഇത് വിശദീകരിക്കാൻ പറ്റത്തില്ല. താൻ തന്നെ പണി നോക്കാൻ പറയും. അതേ പറ്റൂ. അതേ പറ്റൂ. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് താല്പര്യം? ടീക ടിപ്പണി എല്ലാം അതേപോലെ തത്വത്തെയാണ് പറയുന്നത്, പുതിയ തത്വം പറയുന്നുണ്ട്. എത്ര ടീക എഴുതിയാലും എത്ര ടിപ്പണി എഴുതിയാലും ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരറിവിനെയാണ് പറയുന്നത്, പ്രാചീനമായ അറിവ്. അത് അതിപ്പോ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ വിശ്വാസമാണെങ്കിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു അറിവിനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ചോദ്യം വരുന്നത്. നമ്മൾക്ക് പറയുകയാണ് ഇപ്പൊ പറഞ്ഞത്, എന്റെ സൗകര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക്, തനിക്കെന്താ ചെയ്യാതെ, ഇതെന്റെ അറിവാണ്. അങ്ങനെ ഒരു സഭയിൽ പറയാൻ പറ്റത്തില്ല, ഒരു സദസ്സിൽ അത് പറയാൻ പറ്റില്ല. നമുക്ക് സ്വകാര്യമായി വേണമെങ്കിൽ പറയാം, അങ്ങനെ കാര്യമില്ല. ഒരു ഡിബേറ്റിൽ അത് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇത് പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഭാഷകാരൻ പറയുന്ന എന്താണെന്ന് നോക്കാം. എത്ര വലിയ ആധുനിക ചിന്തകനാണെങ്കിലും അയാളുടെ സ്വന്തം സുഷുപ്തിയെ കുറിച്ചുള്ള അയാളുടെ അറിവ് പ്രാചീനന്മാരുടെ അറിവിന് വ്യത്യസ്തമാണോ? അയാളുടെ സ്വന്തം സുഷുപ്തിയെ കുറിച്ചുള്ള അയാളുടെ അറിവ് പ്രാചീനരായിട്ടുള്ള സ്വന്തം സുഷുപ്തിയെ കുറിച്ചുള്ള അറിവിൽ നിന്ന് വ്യത്യാസമുണ്ടോ? അത് പ്രാചീനമായ നമ്മുടെ അറിവ് ഇവിടെ വിശദീകരിക്കുന്നു. ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ പഠനം അവരും പിന്നെ അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെയാണ്. എന്താണ് ഇത് ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത്. നേരത്തെ പറഞ്ഞാൽ എന്നെ അഗ്നി അന്നും ചൂടാണ് ഇന്നും ചൂടാണ്, അങ്ങനെ പ്രത്യക്ഷ സിദ്ധമായ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യൻ അവന്റെ പഠനത്തിലൂടെ എന്തറിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ വിചാരം ചെയ്തിട്ട് പറയുന്നു. അടുത്ത ഭാഷകാരൻ പറയും എന്താണോ, സുഷുപ്തി സ്ഥാനം ആത്മാവാണെന്ന് പറയും. അവര് നമ്മുടെ തലയിൽ ഉപകരണങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് പഠിച്ചിട്ട് പറയും, ഇത് ആൽഫയാണ്, ബീറ്റയാണ്, ഗാമയാണ് എന്നെല്ലാം അവര് പറയും. ഇത് രണ്ടു ഒന്നാണോ? രണ്ടു ഒന്നാണോ? വിശ്വാസം അത് പറഞ്ഞല്ലോ നമ്മള്. വിശ്വാസം എന്ന് പറയുന്ന ഭാഗത്ത് ആർക്കും ആരുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ പറയണ എന്റെ വിശ്വാസമാണ്, അത് വേറെ കൈയെടുത്താൻ പറ്റത്തില്ല. ഇവിടെ വിശ്വാസത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, മനുഷ്യന്റെ വിജ്ഞാനത്തെ കുറിച്ച്. അതാണ് നമ്മുടെ ചർച്ച. വിശ്വാസം ഇപ്പോൾ ആധ്യാത്മിക ശാസ്ത്രത്തിൽ വിശ്വാസം വരാം, ചിലർക്ക് ഭൗതിക ശാസ്ത്രത്തിൽ വിശ്വാസം വരാം. അതൊക്കെ വിശ്വാസം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അത് വ്യക്തിനിഷ്ഠമാണ്. അതൊരിക്കലും ഒരു സംവാദക്ഷമമല്ല. ഞാൻ പറയുന്നു എന്റെ വിശ്വാസം ഇന്നതാണ്. അറിവെന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് സംവാദക്ഷമമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിചാരം ചെയ്യാം, ശരിയാണോ തെറ്റാണോ പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ചിട്ടാണ് മനുഷ്യൻ ഇന്നുവരെ എത്തിയത്. അതാണ് വിഷയം. ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്? ഈ സ്വയം ജ്യോതിഷ്ഠം എന്ന് പറയുന്നത് ജാഗ്രതയിൽ വിവേചനം ചെയ്ത് നിർണയിക്കുക എളുപ്പമല്ല എന്നർത്ഥം. അതായത് ഭൗതികമായ അറിവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൗതികമായ പഠനം നടത്തുന്നവർ തന്നെ പറയുന്നു എന്താണ്, ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞത് അവസാനത്തെ അറിവാണെന്ന് പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അറിവിൽ ആത്മാവിനെ കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്തിയെന്ന് പറയുന്നവരും ഉണ്ട്, അത് മറന്നിട്ടില്ല പറയുന്നു. ചിലർ പറയുന്നു ആത്മാവിനെ കണ്ടെത്തി എന്ന് പറയുന്നു. ആത്മാവിനെ കണ്ടെത്തിയിട്ടില്ല, പക്ഷെ അതുകൊണ്ട് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളീ പറയുന്ന പ്രാചീനമായ അറിവിനെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അങ്ങനെ പറഞ്ഞ ഒരാളോട് ചോദിച്ചു, ശരി ഭൗതികമായ ഈ അറിവ് ഇതിന്ന് പൂർണ്ണമാണെന്ന് ആർക്കും അവകാശവാദം ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ മുന്നോട്ട് പോയി പോയി നാളെ ഒരു കാലത്ത് പണ്ട് കണ്ടെത്താത്ത പലതും പിൽക്കാലത്ത് കണ്ടെത്തിയല്ലോ. അതുപോലെ ഈ അന്വേഷണത്തിലൂടെ പഠനത്തിലൂടെ ഈ പറയുന്ന ആത്മവിദ്യയെ സാധൂകരിച്ചാൽ ഭാവിയിലൊരു കാലം, ഇപ്പോഴല്ല, ഭാവിയിൽ എന്തെങ്കിലും അത് സാധൂകരിച്ചാൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാമോ? അങ്ങനെ സാധൂകരിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ഭൗതികവാദികൾക്ക് പ്രയാസമാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല ഇതുവരെ, ഭാവിയിൽ സംഭവിക്കുമെങ്കിൽ സ്വീകരിക്കാമോന്നാ ചോദിക്കുന്നു. അതിപ്പോഴേ എങ്ങനെ നേരത്തെ പറയാൻ പറ്റും? അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഭാവിയിൽ സംഭവിച്ചുകൂടാന്നില്ലല്ലോ, സംഭവിക്കാമല്ലോ. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ ആത്മാവുണ്ടെന്ന്? അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വളരെ ശക്തിയുക്തം എതിർക്കുന്ന ഈ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഈ ഭൗതിക വിജ്ഞാനം അപൂർണമാണ്, അതുകൊണ്ടിത് കണ്ടെത്തിയില്ല. പക്ഷെ ഈ ഭൗതിക വിജ്ഞാനം പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നതെല്ലാം സാധൂകരിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ ഭൗതികവാദിക്ക് ബുദ്ധിമുട്ടാണ്. അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. ശരി, ഇന്നുവരെ കണ്ടെത്താത്ത ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഭാവിയിൽ മനുഷ്യൻ ആവിഷ്കരിക്കത്തില്ലേ? അത് ആവിഷ്കരിക്കും. അങ്ങനെ ആവിഷ്കരിച്ചാൽ നിങ്ങൾ അംഗീകരിക്കും, അംഗീകരിക്കും. എന്നാൽ പിന്നെ ആത്മവിദ്യയെ മാത്രം എന്തുകൊണ്ട് അംഗീകരിക്കില്ല? അത് പ്രയാസമാണ്. ഭാവിയിൽ മറ്റേത് അറിവ് മനുഷ്യനുണ്ടായാലും അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ആത്മാവെന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ കുറിച്ച് അറിവുണ്ടായാലും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഇതെന്താണോ? ആര്? അവര് പറയും അങ്ങനെ പറയും. എങ്ങനെ പറയുന്നു? കാരണം ഇതിനുള്ള യാതൊരു സാധ്യതയുമില്ല. ശാസ്ത്രം പിന്തുടരുന്നത് സാധ്യതകളെയാണ്. അപ്പൊ സാധ്യതകളെ പിന്തുടർന്ന് നിഗമനത്തിലെത്തിച്ചേരുന്നതാണ് ശാസ്ത്രം. ഇങ്ങനെ ഒരു ആത്മാവിനെ കണ്ടെത്താനുള്ള യാതൊരു സാധ്യതയും ഇന്ന് നിലവിലില്ല. അതുകൊണ്ട് ഭാവിയിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ചേരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. അവരുടെ ഇന്നത്തെ അറിവ് വെച്ചുകൊണ്ട് പറയുന്നു, ഇന്നത്തെ അറിവ് വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ആത്മാവിനെ കണ്ടെത്താനുള്ള യാതൊരു സാധ്യതയും സാധ്യതയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഭാവിയിൽ കണ്ടെത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് അതിപ്പോഴേ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇന്നേ അത് മുൻകൂട്ടി അംഗീകരിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ താല്പര്യം എന്താണ്? വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും എല്ലാം വ്യക്തികളുടെ അതെന്നെ മുൻവിധി, ഇഷ്ടാനിഷ്ടങ്ങളിൽ അധിഷ്ഠാനമായ മുൻവിധികളാണ് ഇതെല്ലാം. നമുക്ക് പറഞ്ഞല്ലോ, നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങളുടെ പിറകെ പോകുന്ന ന്യായീകരണ തൊഴിലാളികളാണ് എല്ലാവരും. ഭൗതികനായാലും ശരി, ആത്മീയവാദി ആയാലും ശരി. ആ പ്രയോഗം ഈ അടുത്ത കാലത്ത് വന്നേ ഉള്ളൂ. അപ്പൊ ശങ്കരാചാര്യനും അങ്ങനെ തന്നെ, രാമാനുജനും അങ്ങനെ തന്നെ, മാധുവനും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. ഭൗതികത്തിൽ കടംപിടുത്തം പിടിക്കുന്നവരും അങ്ങനെ തന്നെ. അവരവരുടെ ഇഷ്ടങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മുൻവിധിയാണ് ഇത്, ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇനി എന്തെല്ലാം എങ്ങനെയെല്ലാം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അവർക്കത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിനെ അംഗീകരിച്ചിരിക്കുന്നവനും അങ്ങനെ തന്നെ, അതവന്റെ ഇഷ്ടമാണ്. ആത്മാവിനെ മുറുകെ പിടിക്കുന്നവരുണ്ടല്ലോ, അവരെ മാറ്റാൻ ശ്രമിച്ചാലും സാധ്യമേ അല്ല. അപ്പോൾ ആത്യന്തികമായി ഇതൊക്കെ മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അതിനെ സാധൂകരിക്കുന്നതിനുള്ള യുക്തികൾ ഓരോരുത്തരും പറയുന്നു. അതാണ് ആത്യന്തികമായ അതാണ്. അപ്പോ മനുഷ്യൻ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഇത്തരം ഇങ്ങനെ മുറുകെ പിടിക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യൻ എന്ത് പറയും? എങ്ങനെ എന്താണോ എന്താണോ പറയുന്നു, എന്താ പറയുന്നു? ഇഷ്ടം പ്രിയം അതവന്റെ സ്വരൂപമാണ്. അത് അവന് അവനത് വിടാൻ പറ്റത്തില്ല. വാസന എന്നല്ല, അതെന്നവന് മാറാൻ പറ്റത്തില്ല. അതവന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് അതിൽ തന്നെ അവൻ മുറുകെ പിടിക്കുന്നു. അത് അതിൽ നിന്ന് തന്റെ സ്വരൂപത്തെ തിരിക്കാൻ പറ്റും. അവിടെ എന്ത് ദോഷം വരും? അല്ല, എന്താ ദോഷം? വ്യാഘാത ദോഷം വരും. അങ്ങനെ വന്നു കഴിഞ്ഞു തനിക്ക് ഏത് സ്ഥലത്ത് നിന്നും തെന്നി മാറാം, പക്ഷെ തന്റെ സ്വരൂപത്തിൽ നിന്ന് മാറാൻ കഴിയത്തില്ല. ഭാഷകാരം പറയും ആത്മത്വാദേവ. അപ്പോ ഇവിടെ പറയുന്നു, അത് ഇപ്പൊ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാനിരൂപണം ചെയ്യുമ്പോൾ ജാഗ്രതത്തിലെ ഭൗതികമായ ഈ വിഷയങ്ങളുടെ അതിപ്രസരം കൊണ്ട് ഇതിൽ നിന്ന് ആത്മാവിനെ വിവേചിച്ച് മറ്റൊരാളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമുണ്ട്. ഒട്ടും സാധിക്കില്ല എന്നാണ്. ഒട്ടും സാധിക്കില്ല എന്ന് പറയുന്നില്ല. അത് തന്നെ, അവനവന് ബോധ്യപ്പെട്ടവരാണല്ലോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ അവർക്കും ബോധ്യപ്പെടണം. ഇത് ആർക്കും ബോധ്യപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒരാൾക്കിത് ബോധ്യപ്പെടുന്നു, ആ കാര്യമാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. അപ്പൊ ജാഗ്രതത്തിൽ ഈ പറയുന്നതിന്റെ താല്പര്യം അതാണ്. ഇതിനെല്ലാം വിശകലനം ചെയ്ത് ഇത് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമുണ്ട്, അത് വളരെ പ്രയാസമാണ്. അതും അത് ബോധ്യപ്പെടാൻ ഇഷ്ടമുള്ളവനാണെങ്കിൽ അത് എളുപ്പമായിരിക്കും, അതിഷ്ടമില്ലാത്തവനാണെങ്കിൽ അത് വളരെ പ്രയാസമാണ്. അവന് ആദ്യം ഇഷ്ടം ഉണ്ടാക്കണം. ഇഷ്ടം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് വരും. വന്നു കഴിഞ്ഞാൽ അവന് തനിയെ ഉണ്ടാകണം, പിന്നീട് അവൻ ആ വഴിക്ക് ചിന്തിക്കണം, പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അവൻ ഉൾക്കൊള്ളണം. അത് നടക്കാത്തതുകൊണ്ടാണ് ജന്മങ്ങളെയൊക്കെ കുറിച്ച് കൽപ്പിക്കുന്നത്. അത് ചിലപ്പോൾ പല പല ജന്മങ്ങൾ കൊണ്ടേ സാധിക്കുമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യന് അത് ഉൾക്കൊള്ളത്തില്ല, പ്രത്യേകിച്ചും ജാഗ്രതത്തിലെ വിശകലനം കൊണ്ട്. അപ്പോൾ ഈ ഭൗതികമായി നടക്കുന്ന എല്ലാ പഠനങ്ങളും എല്ലാം ജാഗ്രത എന്ന് പറയുന്ന ഈ ഒരനുഭവത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ജാഗ്രത എന്ന് പറയുന്ന അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ പഠനം നടത്തുന്നവരും ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്നതുപോലെ ജാഗ്രത അനുഭവം അതിന് പ്രാധാന്യം കൊടുത്തല്ല, ജാഗ്രത അനുഭവത്തിലെ വിഷയങ്ങളെ വിശകലനം ചെയ്താണ് പഠിക്കുന്നത്. ഭാഷകാരനും പറയുന്നു, അങ്ങനെ ഈ സ്വയം പ്രകാശത്വ സിദ്ധിക്കുക ദുഷ്കരമാണ്, അസാധ്യം എന്ന് പറയുന്നില്ല. ദുഷ്കരം എന്ന് വെച്ചാൽ ഒരുപക്ഷെ മനുഷ്യൻ ഭാവിയിലേക്ക് പോകുമ്പോൾ ഈ ജ്ഞാനം സ്വയം പ്രകാശമാണ്, ജ്ഞാനത്തെ ആശ്രയിച്ചാണ് സർവവും എന്ന് പറയുന്ന ഈ ജ്ഞാനം അത് അംഗീകരിക്കും. ഒരറിവ് അത് പുരാതനമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ തിരസ്കരിക്കാൻ കഴിയത്തില്ല. ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുരാതനമായ അറിവിനെ മാറ്റാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയാം. എന്താ സംഖ്യ? പൂജ്യം കണ്ടുപിടിച്ചത് തന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണെന്നാ പറയുന്നത്. സംഖ്യയൊക്കെ വളരെ പിൽക്കാലത്ത് കണ്ടുപിടിച്ചു. നമ്മൾ ഈ ഒന്നേ രണ്ടേ മൂന്നേ എന്ന് പറയുന്നതിന് അധികം കാലത്തെ ചരിത്രമില്ല. അങ്ങനെ അല്ലാതെ വ്യക്തമായിട്ട് 2000 വർഷത്തിലും ഈ വർഷത്തിലും മാറ്റമില്ലാത്ത അറിവ് ഇവിടെ ആധ്യാത്മികതയെക്കുറിച്ച് പറയുന്നു. അത് ഹിമാലയം പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അഗ്നിയുടെ ഉഷ്ണം പോലെ തന്നെ. വിശകലനം ചെയ്യുന്ന അറിവ് മനുഷ്യന് 2000 വർഷം മുമ്പുള്ളത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ഏത് കാലത്തും മനുഷ്യൻ ഇങ്ങനെയുള്ള ആത്മസംബന്ധിയായി വരുന്ന അറിവുകളെല്ലാം ഏത് കാലത്തും അതിൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റം വരത്തില്ല. ആണ് കല, സാഹിത്യം പോലെയുള്ള വിഷയങ്ങൾ. അവിടേക്ക് മനുഷ്യന്റെ അറിവെന്ന് പറയുന്നത് ചിലവ് മനുഷ്യനവിടെ എത്താൻ പറ്റില്ല. എത്ര മനുഷ്യൻ മുന്നോട്ട് പോയാലും വളരെ പുരാതനമായ ഒരു കലാസൃഷ്ടി അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു ഉദാഹരണം പറയാമോ? നിങ്ങളൊക്കെ ഭൗതിക വിജ്ഞാനം ഒരുപാടുള്ളവരല്ലേ, എന്നെപ്പോലെ പത്താം ക്ലാസ്സുകാരനല്ല. ഒരുദാഹരണം എന്തെങ്കിലും പറഞ്ഞാൽ ആ അത് തന്നെ ഒരു ഉദാഹരണമോ ചോദിച്ചത്. അത് തന്നെ ഇപ്പൊ ഭരതമുനിയുടെ നാട്യശാസ്ത്രം എത്രയോ കാലം മുമ്പുള്ളതാണ്. അത് പ്രാചീനമെന്ന് വിചാരിച്ച അതിലെ കലാംശത്തെ, ആ അറിവിനെ ആർക്കും തിരസ്കരിക്കാൻ പറ്റത്തില്ല. അത് ഏത്, അത് ഒരു തരം കലകൾ, ചിത്രകല. എന്താണ്, ഒരു വളരെ പ്രസിദ്ധനായ ഒരാളുണ്ടല്ലോ ഡാവിഞ്ചി, അയാളുടെ പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ടല്ലോ മോണാലിസ, അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കത്തില്ല. അതിന്റെ നിരൂപണമെന്ന് പറയുന്നതാണ് ആ അത്രേ പറ്റൂ, അത് തന്നെ അപൂർണമെന്നാ പറയുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിരൂപണം ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. എന്നാണ് അത് വരച്ചതെന്ന് അറിയാമോ? 1500 1500ലാണ്, 1503ലോ മറ്റോ തുടങ്ങും. 1517 വരെ ഞങ്ങളുടെ വരച്ചതാണ്. എന്റെ പഴയ ഓർമ്മ വെച്ച് പറയുകയാണ്. അപ്പോ അങ്ങനെ ഒരു ഒരു ഇതിന് കാലം കൊണ്ട് അതിനെ ആ അതിൻ്റെ ആ നിരൂപണത്തിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ആധ്യാത്മികമായ അറിവ്, ഇതൊക്കെ ആധ്യാത്മികമായി വിഷയപ്പെട്ട ബന്ധങ്ങളാണ്. എന്നാൽ അത് ആത്മാവിനെ കുറിച്ചുള്ള അറിവല്ലതാണ്, ഒരു തരത്തിലും ഭൗതികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ പ്രാചീനമായ അറിവുകളെന്ന് പറഞ്ഞ് എല്ലാത്തിനും ഒരുപോലെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഭാവിയിലെ അറിവെന്ന് പറയുന്നത്, അപ്പൊ ഭാവിയിലെ അറിവിൽ ഇതൊന്നും സംഭവിച്ചുകൂടാന്നില്ല. കാരണം എന്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് ശാസ്ത്രലോകത്തുണ്ട്. അപ്പോ ഭാഷകാരൻ ഇവിടെ പറയുന്നതിൽ നിന്ന് നമുക്ക് അങ്ങനെ ചില നിഗമനങ്ങളൊക്കെ എത്തിച്ചേരാം. എന്താണ്, ഭൗതികമായ വിശകലനത്തിലൂടെ ഇതിനെ ബോധ്യപ്പെടുത്തുക ഇന്ന് പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആധ്യാത്മികമായ വിശകലനം തന്നെ ചെയ്യുന്നത്. ഏത്, സ്വപ്നത്തിലേക്ക് പോകുന്നു. എന്തിനാ സ്വപ്നത്തെക്കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചു ഭാഷകാരുടെ സമാധാനം പറയണം.